കർമ്മണി ഭൂതൈത്യേവ പാരം ദൃഷ്ടവാൻ പാരദൃശ്വ ദൃശ്യപ്രേക്ഷനെ എന്ന് കൊനിപ്പ് വരുന്നു. ഭൂത അനുവർത്തിയുണ്ട്, കർമ്മം അവബോധമായിരിക്കെ ബാക്കിയെല്ലാം സിമ്പിളാണ്. പാരം ദൃഷ്ടവാൻ അലോക വിഗ്രഹം എങ്ങനെ വരും? പാര അം ദൃശ് കൊനിപ്പ്, കൊനിപ്പിലെന്ത് ശേഷിക്കും? മൺ, കിത്താണ്, വിത്താണ്, എല്ലാം ഉണ്ട്. ഇങ്ങനെ എന്നാ പറഞ്ഞത്? അമ്മന്നാര് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് ശരിയല്ല. പാരംഗസ് എന്നാ പറഞ്ഞു. ഇവിടെ അതോ മനൻ കൊനി മണിപ്പശ്ച പ്രകാരം വരാം. പിന്നെ അന്യഭേദ ദൃശ്യം ദേവന്നു. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അന്യഭേദ ദൃശ്യം ദേവ പ്രകാരം വരാനുണ്ട്. ഇവിടെ കൊനിപ്പ് വിധിച്ചത് ഇതിൽ നിന്ന് കൊനിപ്പ് മാത്രമേ വരാവൂ എന്ന് വെച്ചാൽ മനനും വനിപ്പും വരാൻ പാടില്ല. അതുകൊണ്ടാണ് കൊനിപ്പ് പ്രത്യേകം വിധിച്ചത്. പിന്നെ വാസരൂപ ന്യായപ്രകാരം അണ്ണം വരാം, അതും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ദൃശ്യപ്രേക്ഷണിൽ നിന്ന് പ്രത്യേകിച്ച് കൊനിപ്പ് വിധിച്ചത്. വാസരൂപ സ്ത്രീ എന്താ പറയുന്നത്? അസ്മിൻദാത്വതികാരെ അസ്വരൂപോ അപവാദപ്പെടുത്തിയ ഉത്സർഗസ്യ ബാധക വാസ്യ, അതൊന്നും ഇവിടെ വരാൻ പാടില്ല. ഇപ്പോ ദൃശ് പാരദൃശ്വൻ പാരദൃശ്വൻ എന്ന് വരുന്നു. എന്തുവരുന്നു? പാരദൃശ്വൻ സു വരുന്നു, സുലോഭിക്കുന്നു, ഭൂതാദിഗ്രഹം വരുന്നു, നലവധിക്കുന്നു, പാരദൃശ്വരുന്നു. ഉപതാദിർഗം അങ്ങനെ വരുന്നത് സർവനാമസ്ഥാനജ പാരദൃശ്വന്ന് പറയുന്നു. വിഡ്മനോരനുവാസ്യാത്ത എന്തുകൊണ്ടാ വരാത്തത്? എന്താ വരാത്തത്? എന്താണ് വിഡ്മനോരനുവാസ്യാത്ത എന്തുകൊണ്ട് വരുന്നില്ല? അനുനാസികമില്ല. അർദ്ധാദിസിട്ട് വലാദേഹ എന്താ വരാത്തത്? എന്താണ് അർദ്ധദാദിസിട്ട് വലാദേഹ എന്തുകൊണ്ട് വന്നില്ല? നേട്ട് വശീകൃത്തി, നേട്ട് വശീകൃത്തി എന്താ പറയുന്നത്? ഏ അശാദികൃത്തിന് എണ്ണു വരത്തില്ല. പരദൃശ്വൻ ശ്രീലിംഗത്തിൽ വന്നൊരച്ച വന്നിട്ട് പാരദൃശ്വരി എന്നെല്ലാം വരും. നമ്മൾ ശ്രീപ്രത്യത്തിൽ പഠിക്കുന്നത് ഇവിടെ അതിൻ്റെ ആവശ്യം. ഇങ്ങനെ പാരം ദൃഷ്ടവാൻ എന്താ എന്റെ അർത്ഥം? മറുകര കണ്ടവൻ എന്തിൻ്റെയും? മറുകര കണ്ടവൻ, ശാസ്ത്രത്തിൻ്റെ മറുകര കണ്ടവൻ, സമുദ്രത്തിൻ്റെ മറുകര കണ്ടവൻ, അറിവിൻ്റെ മറുകര കണ്ടവൻ എന്നുള്ള അർത്ഥത്തിന് പാരദൃശ്വ. പക്ഷെ ഇവിടെ ഭൂതാർത്ഥം കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞവൻ, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവനല്ല. എന്തുകൊണ്ട് ഭൂതേ എന്ന് വരുന്നുണ്ട്? രാജനി യുധികൃഞ്ഞ യുധിശ്ച കൃഞ്ഞിച്ച യുധികൃഞ്ഞ ഏക വിഭക്തിയാണ് പഞ്ചമി. അതും വ്യക്തമാണ്. എന്താണ് രാജൻ ശബ്ദം? ഉപപദമായിരിക്കെ യുദ്ധധാതുവിൽ നിന്നും കൃഞ്ഞു ധാതുവിൽ നിന്നും യുധികൃഞ്ഞ സമാരം നിന്നാണ് കൊനുപ്പ് വരുന്നു. രാജൻ കർമ്മമാണ്, അതുകൊണ്ട് അലവിഗ്രഹം ഇങ്ങനെ വരും. രാജൻ ഖസ് യുദ്ധ്. ഇവിടെ യുദ്ധസംപ്രഹാരം എന്ന് പറയുന്ന ധാതു അകർമ്മകമാണ്. ലജ്ജാസത്താസ്ഥിതിജാകരണം ശയനക്രീഡാ രുചിദീപ്തർത്ഥം. ക്രീഡ പോലുള്ളതാണ് സംപ്രഹാരം എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പിൽപ്പെടുന്നതാണ്. അത് അകർമ്മകമാണ്. അപ്പോൾ പിന്നെ കർമ്മം എങ്ങനെ ഉപകൃതമായിരിക്കും? ധാതു കർമ്മം സകർമ്മകമായാലേ കർമ്മം ഉപകൃതമാകത്തുള്ളൂ. ഇത് അകർമ്മകമാണെങ്കിൽ എങ്ങനെ ഉപകൃതമായിരിക്കും? അതുകൊണ്ട് പറയുന്നു യുദ്ധിര അന്തർഭാവിത ണ്യർത്ഥ. ണ്യർത്ഥം അന്തർഭാവിതമാണ് എന്നർത്ഥം. അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോ അപ്പോ ഇവിടെ രാജാനം യോധിതവാൻ എന്ന് വിഗ്രഹിച്ചത് കൊണ്ടാണ്. കാരണം രാജാനം കർമ്മം വന്നു കഴിഞ്ഞാൽ രാജാവിനെ യുദ്ധം ചെയ്യിപ്പിച്ചവൻ എന്നർത്ഥം. ഇവിടെ രാജാവിനെ യുദ്ധം ചെയ്യിപ്പിച്ചവൻ മന്ത്രിയാകാം, ശത്രുവാകാം. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ നിശ്ചപ്രത്യം വന്നിട്ടില്ല, പക്ഷേ നിജാർത്ഥം അവിടെ അന്തർഭാവിതമാണ്. അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നില്ല അത് തന്നെ. അതുകൊണ്ട് അലൗകികരോ എങ്ങനെ വരും? യുദ്ധ വൻ സമാസം വരുന്നു, സുപ്പുലോപിക്കുന്നു. രാജൻ യുദ്ധം നടത്തി എന്ത് സംഭവിക്കുന്നു? ഏ സൂത്രം വരുന്നു? നലോപ പ്രാതിപതികാന്തസ്യന്തർവർത്തന വിഭക്തിമാശ്രിത്യ നലോപ. രാജ യുദ്ധുവൻ പ്രാതിസഞ്ജ സ്വതുപത്തി സുലോഭം ഉദാതൃകൻ നലോഭം രാജ വിദ്വാനോ രാജ യുദ്ധ്വന. രാജാനം യോധന രാജ കൃത്വ ഇവിടെ കൃത്വ എന്നാ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ത്വാന്തമാണെന്ന് തോന്നുന്നു. ശബ്ദം കണ്ടു കഴിഞ്ഞാൽ കൃത്വ എന്ന് കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ രാജശബ്ദം പൂർവ്വത്തിൽ വന്നുകൊണ്ട് ഇവിടെ സമാസം വന്നിരിക്കുന്നൊന്നും ഇത് ത്വാന്തമല്ല, നാന്തശബ്ദത്തിൻ്റെ പ്രഥമ ഏകവനമാണെന്നും മനസ്സിലാക്കണം. ശബ്ദം കണ്ട് രാജാനം കൃതവൻ, രാജാവിനെ ചെയ്തവൻ, രാജാവാക്കിയവൻ എന്നർത്ഥം. ഇവിടെ എന്ത് ആലോചിക്കുന്നു ഇങ്ങനെ അവരും ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ, പക്ഷെ ഒരു പ്രത്യേകത മാത്രം എന്താണ്, രാജ കൃ വണ്ണെന്നിരിക്കുന്ന നടത്തിയ സൂത്രം വന്നു, ഹ്രസ്വസ്യ പിതി കൃതി തുക്ക് വന്നു, പിന്നെ എന്ത് വന്നില്ല, ഗുണം വന്നില്ല. എന്തുകൊണ്ട്? കൊനിപ്പ് പിത്തായിരുന്നു. പിന്നെ എന്ത് വന്നില്ല? വിട്ടു വന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണോ അവരാത്ത കൃതാദസായിട്ടാണോ എന്നിട്ടാണോ? പിന്നെ എങ്ങനെ ഇട്ട് വരൂ? എന്നിട്ടാണെങ്കിൽ ഇട്ടു വരൂ? നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് എല്ലായിടത്തും കാര്യം ഇങ്ങ് പറയരുത്. സേട്ടാണോ എന്നിട്ടാണോ എന്ന് നോക്കണം. യുദ്ധില യുദ്ധ്വാ, അവിടെ എന്താ ഇട്ട് വരാത്തത്? അനട്ടാണ്. ദാന്തത്തിൽ ഏതൊക്കെയാണ് അനട്ടുകൾ? പ്രതിക്ഷത വിധിവന്ത് വിതൃത് രാതുവ്യതി ശുദ്ധസാദ് സിദ്ധ്യ. യുദ്ധ് അവിടെ വന്നു. അതെല്ലാം ഓർത്തിരിക്കണം. സഹകൃത്വ സഹേച്ച അടുത്ത് വരുന്നു. കർമ്മണീതി നിവൃത്തം. സഹ യുദ്ധ്വ സഹകൃത്വ, ഇവിടെ കർമ്മണി എന്നുള്ള ഇല്ല. കാരണം സഹ വരുമ്പോൾ എങ്ങനെ കർമ്മം വരുന്നത്? കേവല സഹശബ്ദമല്ലേ, അമ്പ്യമല്ല. പിന്നെ അവിടെ കർമ്മത്തിന് യാതൊരു സാധ്യതയില്ല. പക്ഷേ യുദ്ധ ധാതുവിൽ നിന്നും കുറഞ്ഞ ധാതുവിൽ നിന്നും കൊനിപ്പ് വരുന്നു. സഹ ഒരുമിച്ച് എന്ന് വരും. കർമ്മമില്ലാത്തതുകൊണ്ട് ഇവിടെ അന്തർഭാഗത്ത അനർത്ഥത്തിൻ്റെ ആവശ്യമില്ല. കർമ്മമുണ്ടെങ്കിലാണ് അന്തർഭാവിത അനർത്ഥത്തെ സ്വീകരിക്കുന്നത്. സഹ യുദ്ധ, ഒരുമിച്ച് യുദ്ധം ചെയ്തവൻ. ആരോടോ ഒരുമിച്ച്. പക്ഷെ ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന എന്താണ്? സഹയോധിതവാൻ എന്നാണ്. അന്നേ സിദ്ധാന്തം തോന്നിയില്ല. അതിൻ്റെ ആവശ്യമില്ല. സഹയുദ്ധവാൻ എന്ന് മതി. അതുകൊണ്ട് കർമ്മം ഉള്ളപ്പോഴാണ് സകർമ്മമാക്കുന്നതിന് വേണ്ടി നിയർത്ഥത്തെ സ്വീകരിക്കുന്നു. കർമ്മമേ ഇവിടെ ഇല്ല സഹ എന്നാണെങ്കിൽ പിന്നെ നിയർത്ഥത്തിൻ്റെ ആവശ്യമില്ല. സഹയുദ്ധവാൻ. സഹ യുദ്ധവൻ, സഹയുദ്ധുൻ, സഹയുദ്ധ്വ, സഹകൃതവാൻ ഒരുമിച്ച് ചെയ്തവൻ, സഹ വൻ അവിടെ എന്ത് വന്നു? ഹ്രസ്വസ്യ വിധി കൃതി തുക് സഹകൃത്വ. സപ്തമ്യം ജനേർദഹ സ സപ്തമ്യന്തം ഉപോധരിക്കുമ്പോൾ ജനി പ്രാദുർഭൂവെ ഭൂതാർത്ഥത്തിൽ നിന്ന് ഡ പ്രത്യയം വരും. സരസ്ജാതം എന്ന് വിഗ്രഹിക്കുന്നു. ഭൂതാർത്ഥമായതുകൊണ്ട് ജാതം എന്ന് വിഗ്രഹിക്കണം. സപ്തമ്യന്തം ഉപോധമായിരിക്കുന്നതാണ് എന്ത്? സരസ്, സരസി. അലോ വിഗ്രഹങ്ങനെ വരും. സരസ് ഈ ജന ഡ ഭൈമീ വ്യാഖ്യാനം നോക്കി ആരും പറയരുത്, അങ്ങനെ പറഞ്ഞാലും മിടുക്കരാകരുത്, അത് വേണ്ട. വ്യാഖ്യാനം നോക്കാതെ ഓർമ്മയുണ്ടെങ്കിലേ പറയാവൂ. പുസ്തകം കൈവയ്ക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷെ അത് വെച്ച് സ്മാർട്ടായിക്കളയത്, ഓർമ്മ നഷ്ടപ്പെട്ടു എന്നെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കത്തില്ല. ഇപ്പോഴത് നോക്കി പറയാമല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഇരിക്കും, അത് വേണ്ട. വേണമെങ്കിൽ റെഫർ ചെയ്യാം. കൈവയ്ക്കുന്നതിനും ദോഷമുണ്ട്, പറയുമ്പോൾ പഠിച്ചിട്ട് ഓർമ്മയിൽ നിന്ന് തന്നെ പറയണം. എങ്ങനെ വരുന്നു? സരസ് നീ ജന സപ്തമ്യം ജന ഡ ട പ്രത്യയത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണോ ഡിച്ച് സാമർത്ഥ്യ അവശ്യാപിട്ടുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഡ വരുന്നത്. ജനധാതുവാണ് ഇവിടെ. അലവ് വിഗ്രഹം എങ്ങനെ വരുന്നു? സരസ് നീ സപ്തമ്യന്തമായുണ്ട്. കർമ്മവുമല്ല കർത്താവുമല്ല, അതുകൊണ്ട് ഷഷ്ടി വരുന്നില്ല. സരസ് നീ ജനഡ സപ്തമി, സപ്തമി എന്നാ പറഞ്ഞു. അപ്പൊ സരസ് ഈ ജന ഡ ഡ ഒന്നുകൊണ്ട് എന്ത് ശേഷിച്ചു? ജന ടി പോയി, വാല പോയി. ജന സരസി ജ നമസ്കാരത്തിൽ സരസി ജ സു വരുമ്പോ എന്ത് വരുന്നു? ലുക്കാണോ വരുന്നത്? ഏത് സൂത്രം വന്നു? അതോം പൂർവരൂപം സരസിജ. അതിനാണ് അടുത്ത സൂത്രം. അവിടെ സരസിജം എന്ന് പറയുന്നിടത്ത് നേരത്തെ മുമ്പ് വിധിച്ചതുപോലെ തന്നെ ആരോദ്ധിഷ അജന്തസ്യമും അതിന് വേറെ കൂടെ എന്ത് ചെയ്യുന്നു? സപ്തമിക്ക് അടുത്ത് വിധിക്കുന്നു. ലുക്ക് വരത്തില്ല, ഫലമൊന്ന് തന്നെ. സപ്തമിക്ക് ലുക്ക് വരാൻ പാടില്ല, അതാണ് അടുത്ത് പറയുന്നത്. ഓ, ആ സൂത്രം ഇവിടെ ലഘുസിദ്ധാന്തം വരുന്നില്ല. ആ ലഘുസിദ്ധാന്തമതിയുണ്ട്, ഇവിടെ ഇല്ല ആ സൂത്രം. എന്താണോ ഫലദന്താ സൂത്രം ഇല്ല, അവിടെ ഇല്ല സൂത്രം. തത്പുരുഷേ കൃതി ബഹുളം ലഘുസിദ്ധാന്തമതിയിലുണ്ട്. തത്പുരുഷേ കൃതി ബഹുളം. തത്പുരുഷം പരമരിക്കുമ്പോൾ തത്പുരുഷ സമാസത്തിൽ കൃതന്തം പരമരിക്കുമ്പോൾ ബഹുളം അലുക്ക് വരുന്നു. പൂർവ്വബോധത്തിന് പൂർവ്വബോധത്തിലെ വിഭക്തിക്ക് ബഹുളമായി അലുക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ വരിക വരാതിരിക്കുകയും ചെയ്യാം. എന്താണ്? ഒന്ന് തത്പുരുഷ സമാസമായിരിക്കണം, കൃതന്തം പരമരിക്കുന്നു. ഇവിടെ സരസിദ്ധം എന്ന് പറയുന്നിടത്ത് എന്ത് സമാസമാണ്? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് തത്പുരുഷനായത്? ഇവിടെ തത്പുരുഷൻ എന്തുകൊണ്ടായി? കാരണം ഉപബോധമതി തത്പുരുഷാധികാരത്തിലാണ്. ഉപബോധവാദികൾ എന്ന് പറയുന്നത് തത്പുരുഷ സമാസമാണ്. ഉപബോധ സമാസം എന്ന് വെച്ചാൽ തത്പുരുഷ സമാസമാണ്. അപ്പോൾ ഈ തത്പുരുഷ സമാസനായി കൃതാന്തം പരത്തിലിരിക്കുന്ന ഏതാണ്? പൂർവ്വതത്തില് വിഭക്തിക്ക് ബഹുളമായി അലുക്കുവന്നു. ബഹുളം എന്ന് പറഞ്ഞുകൊണ്ട് വരിയും ചെയ്യാം. വന്നു കഴിഞ്ഞാൽ സരസ് വന്നില്ലെങ്കിൽ സരസിജം. വന്നു കഴിഞ്ഞാൽ സരസ് ജ എന്നിരിക്കുന്നത് സരസ് അവിടെ എന്ത് വരുന്നു? ഒരു പിന്നെ അതാണ് വരുന്നു. സുരക്ഷ ഒരു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പോയാ ഒന്നടുത്ത് ചെറുക്കം വരുമോ? അത് വരുമോ? ഇത്രയും താമസം, ഇത്രയും തെറ്റ് പറഞ്ഞേ ശരി പറയത്തുള്ളൂ. നിസ്സാരമായ സന്ധി ഹസിജ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? സരസ്വരു പ്രകാരം വന്നു കഴിഞ്ഞാൽ എന്തുവരും? സജസ്വരു വന്ന രു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഊ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഗുണം വരും. സരോജം സരോജം ഗുണം വന്നിട്ട് സരോജം. സരസിജമെന്നും പറയാം, സരോജമെന്നും പറഞ്ഞാൽ രണ്ടും അർത്ഥം ഒന്ന് തന്നെ. ഇത് ധാരാളം പ്രയോഗിക്കുന്ന ഒരു സൂത്രമാണ്. എന്താണ്? തത്പുരുഷേ കൃതി ബഹുളം. തത്പുരുഷ സമാസത്തിൽ കൃതന്തം പരമിരിക്കുമ്പോൾ ബഹുളമായി പുറത്തിൽ ദുഃഖവരും വരികയും വരാതിരിക്കുകയും ചെയ്യും. അത് അത് ഇതല്ലേ? എന്താണ്? സദ്യതമാണ്. എല്ലാത്തിനും സമാധാനം വരും. സമാധാനപ്പെടുക. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും? ബഹുവ്രീഹിയാണെങ്കിൽ എങ്ങനെ വിഗ്രഹിക്കുന്നു? അതും വിഗ്രഹിക്കണ്ടേ? ആ അതവിടെ ഇത് തന്നെ, ഇതുപോലെ തന്നെ മനസ്സ് അങ്ങനെ തന്നെ. അവിടെ സിദ്ധാന്തോതിയിൽ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. മന്ദുരായാം ജാതോ മന്ദുരജ. ഇവിടെ മന്ദുര മന്ദുര എന്ന് പറയുന്നത് കുതിരപ്പന്തി, കുതിരകളെ കെട്ടുന്ന സ്ഥലമാണ് മന്ദുര. മന്ദുരായാം ജാത. ജാത എന്ന് പറഞ്ഞാൽ അറിയാം, അവിടെ ജനേർ ഡാ വരാൻ പോവുകയാണ്. അപ്പം മന്ദുര അലൗകികര എങ്ങനെ വരും? മന്ദുര ഈ ജന ഡ ഇങ്ങക്ക് ലുക്ക് വന്നു. ജന ഡ അവിടെ എന്ത് വന്നു? ഡിറ്റു സാമർത്ഥ്യ തപസ്യാവി ടേള പോന്നു. മന്ദുര ജ മന്ദുര എന്ന് പറയുന്നത് ഇവിടുത്തെ വികല്പമായിട്ട് ഹ്രസ്വം വരുന്നു വരാം. ബഹുളം എന്ന് പറഞ്ഞുണ്ട്, അങ്ങനെ കൊടുത്തിരിക്കുന്നത് ജ്ഞാപോഹോ സ്വപ്നാ ഛന്ദസോ ബഹുളം. പൂർവ്വബോധത്തിലെ ജ്ഞിക്കും ആപ്പിനും സ്വപ്നയിലും ഛന്ദസിലും ബഹുളമായി ഹ്രസ്വം വരും. മനസ്സിലായോ? പൂർവ്വത്തിലെ ഞീക്കും ആപ്പിനും ഛന്ദസ് ഛന്ദസ് പിന്നെ നമുക്കിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. സപ്ഞ അതൊരു പേരായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തോരും ബഹുളമായി. ആ കാളി കാള്യാഹ ദാസ കാളിദാസ എന്ന് പറയുന്നത് ഇതാണ് ജ്ഞാപോ സപ്ന ഛന്ദസോർ ബഹുളം. ബഹുളം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറയണമെങ്കിൽ ജ്യേഷ്ഠന്മാരങ്ങനെ പ്രയോഗിച്ചിരിക്കും. അതിന് ഹർസം വന്നു കാളി. ആ അത് തന്നെ എന്തോ ആയിക്കൊള്ളോട്ടെ. നീ ആപ്പോഹോ നീക്കും ആപ്പിനും എന്തോ വരുന്നു ഹർസം വരുന്നു. നീ എന്ന് പറഞ്ഞാൽ ഈ എന്നെടുക്കണം. നീ നീ എന്ന് പറയുന്നിടത്ത് മൂന്ന് പ്രത്യയങ്ങളുണ്ട്, നീപ്പ് നീഷ് നീൻ. ഇവിടെ ദീർഘ ഈ എന്ന് നമ്മളെടുത്ത ഹർസം വരുന്നതാണ് കള്യാഹദാസ കാളിദാസ. അപ്പൊ ജ്ഞാപോ സജ്ഞ ഛന്ദസോർ ബഹുളം. ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കാളിദാസനെന്നും പ്രയോഗിക്കാമെന്ന് വാദിച്ചാൽ, പക്ഷേ കാളിദാസ് ഇതൊരു സപ്നയ്ക്ക് വേണ്ടിയിട്ടാണ്. സപ്ന എന്ന് പറയുമ്പോൾ അത് ലോകപ്രസിദ്ധമാണ്, രൂഢമായൊരു ശബ്ദമാണ്. ആ ശബ്ദം എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്? ഹ്രസ്വമായിട്ടോ ദീർഘമായിട്ടോ? ഹ്രസ്വമായിട്ടേ പ്രയോഗിക്കാവൂ. കാരണം സപ്ന എന്ന് പറഞ്ഞാൽ തന്നെ രൂഢശബ്ദമാണ്, ഹ്രസ്വമാണത്. ഇനി എങ്ങാനും പണ്ട് ആരെങ്കിലും കാളിദാസനെന്ന് ധാരാളം പ്രയോഗിച്ചിരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ അത് സാധുവരിക്കാൻ കാരണം ബഹുളം പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇവിടെ സമാധാനം വരും. ഉപസർഗേറ്റ സപ്ഞായാം പ്രജാസ്യ സന്തതോ ജനേ. ഇവിടെ വേറെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഉപസർഗം ഉപപദമായിരിക്കുമ്പോൾ സപ്നയിൽ ജനീ പ്രാദുർഭാവേ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഡപ്രത്യം വരുന്നു. വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ഉപസർഗം എന്ന് പറയുന്ന പ്ര ജനയിൽ നിന്ന് ഡ വന്നു, പ്രജ രണ്ടർത്ഥത്തിലും വരും, സന്തതി എന്നുള്ള അർത്ഥത്തിലും ജനം എന്നുള്ള അർത്ഥം, സന്തതി പരമ്പര അങ്ങനെ വരും. ഇപ്പൊ സന്തതി എന്നുള്ള അർത്ഥത്തിൽ പ്രജ, ജനം എന്നുള്ള അർത്ഥത്തിലോ പ്രജ. പിന്നെ ഇതിൽ ഒരു ഇതുള്ളത് പ്രജ എന്നുള്ള അർത്ഥത്തിൽ പ്രായണ മിക്കവാറും ബഹുജനമായിരിക്കും. പ്രായണ ബഹുജനം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും ഏകോചനത്തിൽ ഉപയോഗിച്ചാൽ തെറ്റു പറയാൻ പറ്റത്തില്ല. പിന്നെ ശ്രുതിയില്ലേ, ശ്രുതി പിന്നെ ഈ നിയമമൊന്നും ബാധകമേ അല്ല. ശ്രുതിയെ കുറിച്ച് നമുക്ക് അമ്മാന്നൊരു അക്ഷരം ഉണ്ടാൻ പാടില്ല, അവകാശമില്ല. അപ്പോ പ്രജാജനം എന്നുള്ള അർത്ഥത്തിൽ പൊതുവെ ബഹുജനമാണ് ഉപയോഗിക്കുക. ജനം എന്തായാലും വളരെ ഉണ്ടല്ലോ. സന്തതി എന്ന് പറയുമ്പോൾ ഒന്നും ആകാം ദേഹോജനത്തിലും വരും, പക്ഷെ അത് അത് കർശനമായ നിയമമല്ല. ഈ കൊടുത്തിരിക്കുന്ന അമരകോശമാണ് പ്രജാസ്യ സന്തതോ ജന എന്ന് പറയുന്ന അമരകോശം, അതുപോലെ കൊടുത്തിരിക്കുകയാണ് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വേദനം പറയും അവിടെ അങ്ങനെ വരുന്നിടത്ത് ശിഷ്ടപ്രയോഗം. ആ അതിനു വേണ്ടിട്ട് ശിഷ്ടന്മാർ പ്രയോഗിച്ചിരിക്കുന്നു. പാണിനി ശിഷ്ടപ്രയോഗത്തെ അംഗീകരിക്കും, നമ്മളാരെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കത്തില്ല. ശരിയായ വ്യാകരണ നിയമമനുസരിച്ച് അത് പാടില്ല എന്ന് അതിലൊരു ധ്വനിയുണ്ടോ? അങ്ങനെയല്ല, അംഗീകാരം കൊടുക്കയല്ലേ. പ്രയോഗത്തിനനുസരിച്ചല്ലേ നിയമം, അല്ല നിയമത്തിനനുസരിച്ചല്ലല്ലോ ഭാഷ. മാത്രം പറയാതെ കാളിദാസന്റെ ഹ്രസ്വം മാത്രം വിധിക്കുന്ന തരത്തിൽ പോയാൽ പോരെ, ദീർഘം ഇല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളില്ലേ സ്വപ്നങ്ങൾ. കാളിദാസന് ഒരു ശബ്ദമല്ലല്ലോ, പല ചിലടത്ത് ദീർഘമായിരിക്കും പ്രയോഗത്തിൽ വരുന്നത്, ചിലത് ഹ്രസ്വമായിരിക്കും. രണ്ടിനെയും സാധൂകരിക്കണ്ടേ? ഒരു കാളിദാസൻ മാത്രമല്ലല്ലോ പേര്, പ്രത്യേകിച്ച് സ്വപ്നേന്ന് ഏതെല്ലാം തരത്തിൽ വരാം. ഒരാളുടെ പേരാണ് ദേവീദാസ, പേരാണ് ദേവീദാസ്. അവിടെ എന്തു ചെയ്യും? ബഹളം എന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയും വരാമല്ലോ. അപ്പൊ അത് സ്വപ്നയാണെങ്കിൽ അത് ശരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വ്യാകരണത്തിൽ ചാടിക്കേറിയ അഭിപ്രായങ്ങളൊന്നും പറയരുത്, ശരിയല്ല, തെറ്റാണ്. വിവരമുള്ളവരാരും പറയത്തില്ല, നമ്മളൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ട്? വിവരമില്ലാത്തതുകൊണ്ട് ഇന്ന് പറയാൻ പാടില്ല. പ്രജാ ദീർഘം, എന്തുകൊണ്ട് ദീർഘം വന്നു? ഡാ വന്നു, പ്രജ വന്നിട്ട് ദീർഘം വരുന്നത് ജാതിഷ്ഠ പ്രജാ. ബഹുവനത്തിലും വരാം പ്രജാഹ. ഒരു പക്ഷെ പ്രജാസ്യാതെന്ന് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് മനസ്സിലാക്കിയത് ഏകോചനമാണോ ബഹുവചനമാണോ എന്ന് മനസ്സിലാക്കാം. മനസ്സിലാക്കാൻ പറ്റുമോ? പ്രജാസ്യാതെന്ന് കണ്ട ഏകോചനമാണോ ബഹുവനമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുമോ? എന്തുകൊണ്ട് ഏകോചനമായി? ബഹുവനാണെങ്കിൽ ആ സ്യാദ് വരത്തില്ലല്ലോ, സ്പഷ്ടമല്ല. പ്രജാ പ്രജാ സ്യാദെന്ന് പറയൂ. ഏകോചനമാണെങ്കിൽ അല്ലേ പറയാൻ പറ്റും, ബഹുവനാണെങ്കിൽ പ്രജാഹ സിഹു എന്നല്ലേ പറയാൻ പറ്റും. പദം ഏകവചനം, ഒരു പദം. ഇനി ബഹുവചനമാണെങ്കിൽ പരത്തിൽ സകാരം വന്നാൽ എന്തുവരും? അല്ല, ഇനി മറിച്ചായിക്കോട്ടെ, പ്രജയുടെ പരത്തിൽ വന്നിട്ട് വാശരി, എല്ലാം പ്രശ്നങ്ങളാവും. അങ്ങനെ കൊടുക്കത്തുള്ളൂ. അല്ല, അങ്ങനെ സംശയം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അടുത്ത് വരുന്നതാണ് തക് തപതു നിഷ്ഠ. നിഷ്ഠ എന്ന് പറയുന്നത് കൃതന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അതായത് ഈ നിഷ്ഠാരൂപങ്ങൾ ധാരാളം പ്രയോഗത്തിലുണ്ട്. അതുകൊണ്ട് പെണ്ണുലത്തിരിച്ച് അതും പ്രധാനപ്പെട്ടാണ്, ശത്രു അതും പ്രധാനപ്പെട്ടാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ടാണെങ്കിലും ശബ്ദങ്ങൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താണോ? നിഷ്ഠ കൂടുതൽ പ്രയോഗത്തിലുള്ളത്. അപ്പൊ ഇത് സ്വപ്നസൂത്രമാണ്. ഏതോ നിഷ്ഠ സ്വപ്നസ്ഥ, ഈ ത പ്രത്യയത്തിനും തവതു പ്രത്യയത്തിനും നിഷ്ഠ സ്വപ്നയാണ്. സ്വപ്നയാണ് പ്രത്യയത്തിന് സ്വപ്നം കൊടുത്തിരിക്കുകയാണ്. രണ്ട് പ്രത്യയങ്ങൾക്ക് തന്നെ ഇവിടെ സ്വപ്ന വെച്ചിരിക്കുകയാണ്. ഇത് സ്വപ്നസൂത്രം. അടുത്തു വരുന്ന നിത്യസൂത്രം നിഷ്ഠ. ഭൂതാർത്ഥ പ്രത്യേക ധാതുർ നിഷ്ഠ സ്യാത്. അത് ഭൂതം വരുന്നുണ്ട്, മേളി വയ്ക്കുന്നു. വർത്തമാനം ലട്ടു വരെ പോകുന്നതാണ്. അതുകൊണ്ട് ഭൂതാർത്ഥത്തിലുള്ള ധാതുവിൽ നിന്ന് എന്ത് വരുന്നു? നിഷ്ഠ. അപ്പൊ നിഷ്ഠ വരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? എന്ത് വരുന്നു എന്ന് മനസ്സിലാക്കും? തത്വം നമുക്കിപ്പം മനസ്സിലാകും. ഇപ്പൊ ധാതുക്കളുടെ പരത്തിൽ തായും വരും. അപ്പൊ ഇത് കൃത്പ്രത്യമായതുകൊണ്ട് കൃതതി കർത്തരി കൃത് സ്വാഭാവികമായിട്ടും വരും. കൃത്പ്രത്യങ്ങളെല്ലാം ഏതർത്ഥത്തിലാണോ? പക്ഷേ നേരത്തെ പറഞ്ഞു തയോരേവ കൃത്യ തലർത്ഥ. നേരത്തെ പറഞ്ഞു തയോരേവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാവകർമ്മണോരേവ. ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിനും എന്തുവരുന്നു? കൃത്യപ്രത്യയം തപ്രത്യയം ഖലർത്ഥത്തിലുള്ള പ്രത്യയങ്ങൾ. അങ്ങനെ കൃത്യപ്രത്യയങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പക്താവുന്നു. പക്തപ്രത്യയം നിഷ്ഠയിൽ രണ്ട് പ്രത്യയങ്ങളാണ്, തായും തവതവും. അതിൽ തപ്രത്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭാവാർത്ഥത്തിലായിരിക്കും. ഇനി വേറെയും വരും. ഭാവാർത്ഥത്തിൽ മാത്രമല്ല പിന്നെ കർമാർത്ഥത്തിൽ. ഇനി കർത്തരി നിഷ്ഠയും വരും. അതിനി മനസ്സിലാക്കാം. ഇത് പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കൃത്യപ്രത്യയങ്ങൾ പോലെ തന്നെ തപ്രത്യവും ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിൽ. അപ്പോൾ ഒരു ചോദ്യം വരും, ഭാവാർത്ഥത്തിൽ എവിടെ നിന്ന് വരും, കർമാർത്ഥത്തിൽ എവിടെ നിന്ന് വരും? എവിടെ നിന്നാ വരും? സകർമ്മകമാണെങ്കിൽ കർമാർത്ഥത്തിൽ, അകർമ്മകമാണെങ്കിൽ ഭാവാർത്ഥ. ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞില്ല കർമ്മിച്ച ഭാവേജ് അകർമ്മേഭ്യ, അവിടെ പഠിച്ചതാണ്. ലകാരങ്ങളെ സംബന്ധിച്ച് ഇവിടെ ലകാരമല്ല, ഇവിടെ നിഷ്ഠയാണ്. അപ്പൊ നിഷ്ഠയെ സംബന്ധിച്ചൊരു തീരുമാനം. ഇനി തവതു അശേഷിക്കുന്നത്, തവതു എങ്ങനെയാണ്? കർത്തരി പറഞ്ഞത് കർത്തരി കൃത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂതാർത്ഥ വൃത്തേ ധാതോർ നിഷ്ഠ തത്ര തയോരേവ ഇതി ഭാവകർമ്മണോഹോ കർത്തരി കൃത് ഇതി കർത്തരി തവതുഹു. അപ്പോ അടുത്ത് ഉകാവിതോ സ്നാതം മയാ സ്നതസ്ത്വയാ വിഷ്ണു വിഷ്ണു വിശ്വം കൃതവാൻ. എല്ലാത്തിനും ദാനം കൊടുത്തിരിക്കും. സ്നാതം മയാ അത് നോക്കുക. ശൗചേ ഏത് വരുന്നു? ആദ്യം വരുന്ന സൂത്രം ഏതാണ്? നിമിത്താപായി നിഷ്ഠാവുന്നു. താ എട്ട് വരുമോ? എന്തുകൊണ്ട് വരുന്നില്ല? ധാതുവാനിട്ട് എന്തുകൊണ്ട്? ഊദ്രദന്തൈര്യോതിരിഷ്ണു സിങ് ശുനുക്ഷു ശിഡിങ് ശ്രീഭി വൃം വൃഞ്ചാം ച വിനൈവാചു അജന്തേഷു. അപ്പൊ പിന്നെ നേട് വശീകൃതി ആവശ്യമില്ല. എല്ലായിടത്തും കയറി നേട് വശീകൃതി പറയരുത്. വന്നു വരുന്ന ഇട്ട് വരുന്നില്ല. അപ്പൊ കാര്യം എളുപ്പമായി. നിഷ്ഠയെ സംബന്ധിച്ച് ഇതൊരു വലിയ ഗുലുമാലാണ്. പെട്ട വിധിക്കുക, വികല്പമായി വിധിക്കുക, നിഷേധിക്കുക, ഇതെല്ലാം കൂടി തലപ്പെരുത്തുവെന്ന ഒരു സംഗതിയാണ്. ഭാഗ്യത്തിൽ നമുക്ക് ലോകസിദ്ധാന്തോതിയിൽ അധിക സൂത്രങ്ങളില്ല. അല്ലെങ്കിൽ ഇത് കൃതന്ധത്തിൽ വിശേഷിച്ച് കൃപ്രത്യങ്ങൾ വരുമ്പോൾ ഇട്ടൊരു വലിയ വിഷയമാണ്. എത്ര മാത്രം സൂത്രങ്ങൾ! അപ്പോഴാണ് ഈ പാണിനി എന്തിനാണ് ടുവശ്രീഗതി വൃദ്ധ്യോഹോ ശി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന അവിടെയാണ്. പച്ചഷ്പാകേ എന്തിനത്രയും പറഞ്ഞു? ഇതൊക്കെ ഇട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്തുവരുന്നു? സ്നാധാതുവിൽ നിന്ന് നിഷ്ഠാസൂത്രം പ്രവർത്തിക്കുന്നു. തക്തവതു നിഷ്ഠ സംജ്ഞാസൂത്രം വന്നു. സ്നാ ത വരുന്നു. അലോകീകരം അങ്ങനെ വരും. പെട്ടെന്ന് പറയണം, ആലോചിച്ച് സമയം കളയരുത്. സമാസമല്ല, അല്ല നിങ്ങളെ വിഗ്രഹിച്ചോളയോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ച സമാസമല്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് എന്ത് ചിന്തിക്കണ്ട? സ്നാ ട, അതിലെന്താ ശേഷിക്കുന്നത്? സ്നാ പരത്തിൽ എന്ത് വരുന്നു? വരുന്നു സ്നാത്ത. ഭാവമാവുന്നുണ്ട് ഏത് ലിംഗം വരും? നംസകം. അതും സ്നാത്തം. കരക പ്രക്രിയ ഓർക്കണം. എന്താണ് ഭാവാർത്ഥത്തിലാണ് ക്രിയ. കർത്താവ് ഏത് വരും? സൂത്രം കർത്തൃകരണയോഹോ തൃതീയ അനുക്തേ കർത്തരി കർമ്മണി ച തൃതീയ സ്യോ തൃതീയ വരുന്നു. പിന്നെ ഭാവേ ഔത്സർഗികം ഏകവചനം ക്ലിബത്വം ച എന്ന് പറഞ്ഞു. അപ്പോ എങ്ങനെയായിരിക്കും? സ്നാതം മയ, സ്നാതം ത്വയാ, സ്നാതം അന്യേന, സ്നാതം യുഷ്മാഭി, സ്നാതം അസ്മാഭി, സ്നാതം സർവേഹി, സ്നാതം രാവേണ. ഇനി എന്ത് പറഞ്ഞാലും എന്തായിരിക്കും? സ്നാതം കർത്താവ് എങ്ങനെയാണോ ഉപയോഗിക്കുക, തൃതീയനുമായിരിക്കും. ഏകോദനോ ദിവ്യദിനമോ രാമാഭ്യാം സ്നാതം. അത് ഭാവ ഭാവയുടെ പ്രയോജനമാണ്. ധാരാളം പ്രയോഗിക്കും. അങ്ങനെ വരുന്നു. അതുകൊണ്ട് അത് വളരെ സിമ്പിളാണ്. ഇനി തവത്ത് വരുമ്പോഴോ അത് കർത്തരിയാണ്. ദുക്രഞ്ഞുകരണേ കൃ തവത് വന്നു. നിഷ്ഠ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ത വന്നാലും ശരി, തവത് വന്നാലും ശരി, ധാതു സേട്ടോ അനട്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. ഇനി സേട്ടാണെങ്കിലും തീർന്നില്ല, ഇട്ട് വരുന്നോ നിഷേധിക്കുന്നോ വികല്പമാകുന്നോ എല്ലാം ചിന്തിക്കണം. ഇവിടെ ഇപ്പൊ എന്താണ് കൃ അനട്ട്. അപ്പൊ കൃ ഹൂകാവിത്തോ എന്ന് പറഞ്ഞു. ശേഷിക്കുന്ന എന്താ? കൃ തവത് കൃതവത് കൃതവത് കൃതസമാസ പ്രാതിസഞ്ജ സ്വദുത്പത്തി കൃതവത് സു. എന്ത് വരുന്നു? അതിനു മുമ്പ് അത്വസന്തസിച്ച അധാതോഹോ അത്വന്തസ്യ ബുധായ ദീർഘ ധാതുവിന്ന അസന്തസ്യ ച അസംബുദ്ധോ സൗ മറന്നുപോയോ? ബുധാ ദീർഘം വരുന്നു. കൃത്തവത്, കാരണം ഇത് അത്വം എന്താണ്, എന്തുകൊണ്ടാണ് അവിടെ വരുന്ന തവത്തു തവത്തു ആ തു തു അല്ലേ, അത്വന്തം ഏതാണ് അവിടെ പറഞ്ഞ അത്വന്തം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അത്തു അന്തേ യസ്യ അത്തു അന്തം. കേവലം അത്തല്ല, ശ്രദ്ധിക്കൂ, അത്തു അന്തമാണ്. അതുകൊണ്ട് ഉദാദീർഘം, ഉദാദീർഘം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ്, നേരത്തെ പറഞ്ഞു ഊക്കാ ഈത്തൗ ഊയിത്താണ്. ഊയിത്തായി കഴിഞ്ഞാൽ എന്തുവരും? ഉഗിതജാം സർവനാമസ്ഥാനേ ധാതുഹു അധാതൂർ ഉഗിതോ. പിന്നെ എന്തുകൂടെ പറഞ്ഞു? നനോ വിനോ അഞ്ചതേഷ്ഠ നും വരും മിതച്ചോ അന്ത്യാത്ര. എങ്ങനെ വരുന്നു? കൃത്തവാത് കൃത്തവാനത് സു. സുലോപം എങ്ങനെ നൽകി? അഭ്യർത്ഥം. തകാർ ലോപം എങ്ങനെ? സംയോഗാന്തസ്യലോപ. കൃത്തവാൻ കൃത്തവാൻ എത്രയോ തവണ കേട്ടിരിക്കുന്നു. പിന്നെ ഇതിന്റെ വിശേഷം എന്താണ്? ഇത് ഭൂതാർത്ഥത്തിലാണ്, അതുകൊണ്ടാണ് കൃത്തവാൻ ചെയ്തവൻ. സഹ കാര്യം കൃതവാൻ, പകരം എന്തു പറയാം? സകാര്യം അകരോത്. എന്തുകൊണ്ട്? കാരണം ഇവിടെ പറഞ്ഞു ഇത് കർത്തരിയാണ്, കൃത്ത് കർത്തരി കൃത്താണ്, അതുകൊണ്ട്. ആ സമയം ത വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും കൃ, ത വന്നിട്ട് കൃത്തം. അപ്പൊ എന്തായിപ്പോവും? എന്താവും? ഭാവ കർമ്മണോ. അതുകൊണ്ട് പറയും എന്താണ്? തേന കാര്യം കൃത്തം. വലിയ വ്യത്യാസം വരുന്നത് ഭാവാർത്ഥത്തിലോ കർമ്മാർത്ഥത്തിലോ വരാം, പക്ഷെ കൃതാതു ഭാവാർത്ഥത്തിൽ വരില്ല. എന്തുകൊണ്ട്? സകർമ്മകമാണ്. അത് നമുക്ക് ഇനി വരും, എവിടെ വരും എന്നുള്ള നോക്കാം. നോക്കാം അതിന് ചില സന്ദർഭങ്ങളിൽ വരും, അത് തന്നെ ചില ഭാഗങ്ങളിൽ വരും. സ ഗംഗാം ഗത എന്ന് പറഞ്ഞാൽ എന്താണ്? പോയി. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരും, അത് വരാം. സാമാന്യമായിട്ട് എങ്ങനെയാണ്? ഇത് ഇവിടെ ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് എന്തിനേ വരത്തുള്ളൂ? കർമാർത്ഥത്തിലും വരത്തുള്ളൂ. പക്ഷെ അതേ നിഷ്ഠ തന്നെ കർത്തരിയിലും വന്നു. കർത്തരിയിൽ വരുന്ന കഴിയുമ്പോൾ രൂപം മാറി കൃതവാൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറയുന്നു സ കർമ്മ കൃതവാൻ. അങ്ങനെ വരുന്നു, അവൻ കർമ്മത്തെ ചെയ്തവനാണോ? ആ സമയം തിരിച്ചാണെങ്കിൽ എന്താണ് പറയും? തേന കർമ്മ കൃതം, അവൻ കർമ്മത്തെ ചെയ്തു. അത് കർമ്മണി. അപ്പൊ ആ വ്യത്യാസം ഇതുകൊണ്ടാണ് കർത്തരി കൃത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തയോരേവ കൃത്യക്ത ഖലർത്താഹ. അപ്പൊ കർത്തരി വരുന്നുണ്ടെന്ന് വരുന്നു സകൃതവാൻ തൗ കൃതവന്തൗ തേ കൃതവന്ത, അങ്ങനെ പോകുന്നു. കർമ്മണി വന്നാലും അങ്ങനെ തന്നെ പോകുന്നതാണ്. തേന കർമ്മ കൃതം തേന കർമ്മണി ആ തേന കർമാണി കൃതം കൃതേ കർത്താവിനി. അങ്ങനെ പോകുന്നു. ഭാവമാകുമ്പം ഈ ശല്യമില്ല, ഒറ്റ രൂപം പൊക്കോളും. പക്ഷെ കർമ്മണി വരുമ്പം ഇങ്ങനെ മാറും, കർത്താവ് തൃതീയനുമാകും. പിന്നെ കർത്താവ് എങ്ങനെ പറയാം, തേനാന്നോ താഭ്യാന്നോ തേഹീന്നോ ഒക്കെ കർത്താവിനും മാറ്റം വരാം. പക്ഷെ രൂപം കർമ്മത്തിനനുസരിച്ച് പോകത്തുള്ളൂ. കൃതം കൃതേ കൃതാനി അങ്ങനെ മാറത്തുള്ളൂ. കർത്താവിനനുസരിച്ച് മാറില്ല. പക്ഷേ കർത്തരി വന്നു കഴിഞ്ഞാൽ കർത്താവിനനുസരിച്ച് മാറുന്നു. എങ്ങനെ? കൃതവാൻ കൃതവന്തോ കൃതവന്ത അവരും സമാധാനപ്പെടുക. ഏതിനൊരു സമാധാനം വേണ്ടേ? നിങ്ങൾ മോക്ഷത്തിന് പോലും ഇത്രയും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനാണോ ഇത്രയും പ്രയാസം? ഉടൻ വരും. കർത്തരികൃത് ഇതി കർത്തരിക്തവധോ ഉകാവിദോ സ്നാതം മയാ. അതുപോലെ മറ്റു ഉദാഹരണം കൊടുക്കുന്നു. സ്തുതഃ ത്വയാ വിഷ്ണുഹോ ഷ്ഠുഞ്ഞു സ്തുതോ ധത്വദേശസ്സ നിമിത്താപായ നൈമിത്തികസ്യാപായ ധാതുവായി സ്തു നിഷ്ഠ വന്നു. നിഷ്ഠ സ്തുത സ്തുതഃ ഇവിടെ ധാതു സകർമ്മകമാണോ അകർമ്മകമാണോ? ഷ്ഠുഞ്ഞു സ്തുതോ ആരെ എന്തിനെ എളുപ്പം കണ്ടുപിടിക്കാം? സ്തുതിച്ചു ഉത്തരം കൊണ്ട് സകർമ്മകം. അപ്പോൾ വിഷ്ണു സ്തുത ത്വയാ മയാ അന്യേന സകർമ്മകം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം കൊടുത്തത്. കൊടുത്തിരിക്കുന്നു സ്തുത വിഷ്ണു പുല്ലിംഗമായോണ്ട് സ്തുത പുല്ലിംഗമല്ല. ഇനി രണ്ട് വിഷ്ണു ഉണ്ടെന്നറിയട്ടെ. വിഷ്ണു വിഷ്ണവ സ്തുത അങ്ങനെ മാറാം. എന്തുകൊണ്ട് ഇവിടെ തയോരേവ കൃത്യർത്ഥ ഫലർത്ഥ എന്ന് പറയുന്നത് കർമ്മണി പ്രത്യയം വന്നു. ആദ്യം കൊടുത്തത് ഭാവ അർത്ഥത്തിലുള്ള പ്രത്യയം, രണ്ടാമത് കർമ്മണിയിൽ പ്രത്യയം കൊടുത്തു, മൂന്നാമത് കർത്തരിയിൽ വിഷ്ണു വിശ്വം കർത്തവാൻ. ഇത് നിങ്ങളുടെ ബഹിമിയുടെ അവസാനം ഒരുപാട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇവിടേക്ക് മറ്റേതൊക്കെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു, ഇട്ട് വരുന്നു, വരാത്തത് വളരെ പ്രയോജനമുള്ളതാണ്. പ്രയോഗത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. വായിച്ചു നോക്കുന്നതല്ലാണ്.